സുപ്രകാരം നശ്ചാപതാന്തസ്യ ജലി നശ്ച നഹച്ച ഏ സൂത്രമായിരുന്നു അപതാന്തസ്യ ജലി നസ്യ മസ്യ ച മോൻസ്വാരിയിൽ നിന്ന് മാവുടെ ഇങ്ങോട്ട് വരും. അപ്പം നകാരത്തിനും മകാരത്തിനും നകാരവും മകാരവും എങ്ങനെയായിരിക്കണം? അപതാന്തസ്യ അപതാന്തത്തിലായിരിക്കണം. ജലി അനുസ്വാരം, അതായത് ഇത് പദാന്ത വിഷയമല്ല. എന്തങ്ങനെ പറയാൻ കാരണം? മോനുസ്വാര എന്ന് പറയുന്ന പദാന്തത്തിൽ വിധിച്ചാണ്. അതുകൊണ്ട് നകാരവും മകാരവും പദാന്തത്തിലല്ലാതെ വരുമ്പോൾ ജല് വരമിരിക്കുമ്പോൾ അനുസ്വാരം വരും. യശ യശസി യശാംസി ഇരുവ നമ്മൾ ഇനി ശ്രദ്ധിക്കും, അതെല്ലാം പിന്നീട് മനസ്സിലാവും. ഇവിടെ യശാൻ സി എന്നിരിക്കുന്നു, യശാൻ നകാരം. ഇവിടെ നകാരമുണ്ട്, ഇത് പദാന്തത്തിൻ്റെ അന്ത്യത്തിലല്ല. എന്തുകൊണ്ട്? അത് നമ്മൾ ഇനി പഠിക്കേണ്ട കാര്യമാണ്. തൽക്കാലം പദാന്തമല്ല എന്ന് മനസ്സിലാക്കുക. സി പരത്തിലിരിക്കുന്നു സകാരം ചല്ലിപ്പെടുത്ത എന്നാണ് അല്ല ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു? പൂർവത്തിലെ നകാരത്തിന് അനുസ്വാരം വന്നു, യശാംസി എന്ന് വന്നു. ഇവിടെ എന്താ അനുസ്വാരസ്യ? പരസവർണം വരാത്ത എന്തുകൊണ്ടാണ്? എന്താ ഇല്ലാത്ത? എന്തുകൊണ്ടില്ല? അങ്ങനെ സകാരം അറിയപ്പെടുന്നു. ശേഷസര് കപ്പയ് വരെയുള്ളൂ. അതുകൊണ്ട് എന്ത് വരുന്നു? യശാംസി അനുസ്വാരം വരുന്നു. അക്രമ് ഇത് മകാരത്തിന് ഉദാഹരണം. അക്രമ് ഇതെല്ലാം പദമധ്യത്തിൽ വരുന്ന സന്ധികളാണ്. ഇതിന്റെ പ്രക്രിയകൾ പഠിക്കുമ്പോഴേ അത് വ്യക്തമാകത്തുള്ളൂ. ഇപ്പോൾ ആ ഭാഗം മാത്രം മനസ്സിലാക്കുക, ബാക്കി അങ്ങ് വിട്ടയ്ക്കുക. മനസ്സിലാക്കാൻ പോയ പ്രകാരം പ്രയാസമാക്രമ അവിടെ എന്ത് ചെയ്തു? പരത്തിൽ സകാരമിരിക്കുന്നു, അനുസ്വാരം വന്നു. അവിടെ എന്താണ് ഇത്? മകാരം. മകാരമാണ് പദത്തിന്റെ അന്ത്യത്തിലില്ല, പരത്തിൽ ചല്ലില്ല, സകാരമുണ്ട്. അതിന് അനുസ്വാരം വന്നു, അക്രംസ്യത്തെ. എന്ന് പറയുന്നത് സാറിന് നടക്കുന്നു, സഞ്ചരിക്കുന്നു എന്നുള്ള അർത്ഥമുണ്ട്. അക്രമണം എന്ന് മലയാളത്തിൽ പറയുന്ന അർത്ഥമുണ്ട്. ക്രമപാദ വിക്ഷേപേ എന്ന രൂപമാണ്. ക്രാമതി എന്നൊക്കെ പറഞ്ഞു ഞാൻ നടക്കുന്നു എന്നാണ്. ജലികൻ മഞ്ഞസേ മനുയാസേ മനുയാസേ എന്റെ രൂപം നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ എന്താണോ യ ജല്ലിൽ പെടുന്നില്ല. യ അത് പരത്തിരിക്കുമ്പോൾ പൂർവ്വത്തിൽ നശ്ചബ്ദാന്തസ്യ ജലി പ്രകാരം അനുസ്വാരം വരില്ല. മോനുസ്വാരം വരുന്നില്ല. എന്തുകൊണ്ടാണോ? പദാന്തമല്ല. എന്തുകൊണ്ടല്ല എന്ന് നമ്മൾ പഠിക്കും. മോനുസ്വാര അനുസ്വാരത്തെ സംബന്ധിച്ചാണ്. നശ്ചപദാന്തസ്യ ജലി, അതും അനുസ്വാരത്തെ സംബന്ധിച്ചാണ്. അടുത്തു വരുന്നതും അനുസ്വാരത്തെ സംബന്ധിച്ചാണ്. അനുസ്വാരസ്യ ഈ പരസവർണ, ഇത് മുമ്പ് പഠിച്ചാണല്ലേ? ഇല്ല ഇല്ല. പഠിച്ചിട്ടുണ്ടെന്നോ അഭിപ്രായമുണ്ട്, പഠിച്ചിട്ടില്ലെന്നോ അഭിപ്രായമുണ്ട്. അതുണ്ട്. അങ്ങനെ പഠിച്ചില്ല. മന്യത്തെ മന്യത്തെ മന്യന്തേ മന്യസേ മന്യത്തെ മന്യദ്ധേ മന്യേ മന്യാവഹേ മന്യാവ. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് എന്താണ്? യായുടെ പരത്തിൽ, നകാരത്തിന്റെ പരത്തിൽ ചല്ല് വരുമ്പോഴത്തേക്ക് യകാരം വന്നാൽ അതിപ്പെടത്തില്ല. ഏതിന്? ചല്ലിൽ പെടത്തില്ല. അതുകൊണ്ടത് കൊടുത്തിരിക്കുന്നു. യാ മന്യത എന്ന് പറഞ്ഞാലും മന്യസ എന്ന് പറഞ്ഞാലും എല്ലാവരും പോലെ തന്നെ. അവിടെ അത്രയും നോക്കേണ്ടതുണ്ട്, നകാരത്തിന്റെ പരത്തിൽ ജല്ലുണ്ടോ, അതേ നോക്കുന്നുണ്ട്. രണ്ട് ഉദാഹരണം കൊടുക്കാം, മന്യത്തെയെന്നോ മന്യസ്സയെന്നോ ഏത് പറഞ്ഞാലും ശരി. നകാരത്തിന് ശേഷം യകാരമാണ്, ജല്ലില്ല. അത് മാത്രം നോക്കിയാണ്. ആ കഴിഞ്ഞ ദിവസം നമ്മുടെ അജമക്കിയിലെ ഒരു സംശയം എന്നോട് ചോദിച്ചായിരുന്നു. ഉദസ്ഥ സംഭവ പൂർവസ്യം അല്ല, മലയാളം പുസ്തകത്തിൽ പോറ്റി സാറിന്റെ വ്യാഖ്യാനത്തിൽ ആ പ്രക്രിയ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് നോക്കിയിട്ട് ആരും അതുപോലെ പഠിച്ചു വയ്ക്കരുത്. കാരണം സൂത്രത്തിൻ്റെ ക്രമമനുസരിച്ച് അങ്ങനെ എഴുതിയാണ്. അറിയാത്തതുകൊണ്ടല്ല, അറിയാവുന്നവർക്കും ഓർമ്മ പിശകും ഏകാഗ്രതക്കുറവും വരും, അബദ്ധം പറ്റും. അത് നമ്മൾ ശ്രദ്ധിക്കണം. വ്യാകരണത്തെ സംബന്ധിച്ച് അപ്രമാദിത്വം ആർക്കും പറയാൻ പറ്റില്ല. അല്പൊരു ഏകാഗ്രത പോയാൽ, ശ്രദ്ധ സ്മൃതി പോയാൽ തെറ്റിപ്പോകും. അപ്പോൾ മലയാളം വെച്ചിട്ട് അതുപോലെ പ്രക്രിയ എഴുതി പഠിക്കരുത്. ഉദസ്ഥ സ്തംഭോ പൂർവസ്യ എന്ന് പറയുന്നതിൻ്റെ അപവാദമാണ് ഖരിച്ച. അതുകൊണ്ട് ആദ്യം അത് പ്രവർത്തിച്ച് ബാക്കി പ്രവർത്തിക്കും. അത് ശശോടി എന്നുള്ളതിലും പ്രത്യേകം പറഞ്ഞു. അത് ഈ ഖരിച്ച് പ്രവർത്തിച്ചിട്ട് ആ സൂത്രത്തിൻ്റെ കാര്യം പ്രവർത്തിക്കും. അതിന് കാരണം പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. അത് ശ്രദ്ധിക്കും. അത് എഴുതിയ ആള് വലിയ പണ്ഡിതനൊക്കെയാണ്, പക്ഷെ ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്ന നല്ലതാണ്. കാരണം ഈ ശ്രദ്ധക്കുറവ് എന്ന് പറയുന്ന ആർക്കും എനിക്ക് സംഭവിക്കാം. അപ്പോൾ ഏതാണ് ശരിയെന്നുള്ള പരിശോധിച്ചു നോക്കേണ്ടി വരും. അതുപോലെ മുമ്പ് വന്നിട്ടുള്ള സ്ഥലങ്ങളെ കണ്ട് എവിടെയാണോ ഇന്നുള്ള സ്ഥലങ്ങളിൽ അതുപോലെ പ്രക്രിയയിൽ പിശക് വന്നിട്ടുള്ള വേറെ ഏതോ സ്ഥലം പറഞ്ഞല്ലോ അവിടെ മലയാളം പുസ്തകത്തിൽ. എവിടെ എവിടെയാണ് അത്? രണ്ട് രൂപ മൂലത്തിലുമില്ല. അല്ലാതെ തന്നെ പ്രക്രിയയിൽ അതെല്ലായിടത്തും വരുന്ന പിശകാണ്. അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അല്ലാതെ വേറെ എവിടെ ഒരിടത്തും ഇടോ? കഴിയുന്നത്രയും അത് ഒഴിവാക്കുക. സാധാരണ പഠിപ്പിക്കുമ്പോൾ ശ്രുതി പ്ലസ് ഉപാസ്യ എന്ന് പിരിച്ചു തന്നെയാണ് പഠിപ്പിക്കുന്നത്. കാരണം അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ടൊരു വലിയ അബദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഉപാസ്യ എന്നെഴുതേണ്ട ഉപാസ്യ എന്നെഴുതുന്നതാണ് അതിൻ്റെ ശരി. വേറെ എവിടെ ഒരു ഭാഗത്ത് പറഞ്ഞു ആ സമയത്ത് ഇവിടെ ആരോ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ ചർച്ച ചെയ്തതാണ്. സർവത്ര വിഭാഷ ഗോഹോ അവിടെയാണ്. അത് കണ്ടുപിടിച്ചാ മതി. അടുത്ത അനുസ്വാരസ്യ ഈ പരസവർണം, ഇതും അനുസ്വാര സംബന്ധിയാണ്. സ്പഷ്ടം ശാന്ത എന്നുവെച്ചാൽ അത് വ്യക്തമാണ്. അനുസ്വാരത്തിന് പരമിരുന്നു കഴിഞ്ഞാൽ പരത്തിന്റെ സവർണം വരും. ശ്യാമ താന്നിരിക്കുന്നു, ശ്യാമ ത അങ്ങനെ ഇരിക്കുമ്പോ മകാരത്തിന് എന്തോരും എന്താ വരുന്നു, എന്താ ശബ്ദം പുറത്തു വരാത്തത്? നഷ്ടപദാന്തസ്യ ചലിപ്രകാരം എന്തോരും അനുസ്വാരത്തിന് യയ്യ് പരമിരിക്കുന്നു, ത യയ്യപ്പെടുന്നതാണ്. യയ്യ എന്ന് പറയുമ്പോൾ ഹകാരം ഒഴികെ ബാക്കിയുള്ളതല്ല. യയ്യ് പരമിരിക്കുമ്പോൾ പരത്തിന്റെ സവർണം വരുമ്പോ സൂത്രം വരും. സ്ഥാനയന്ത്രണം ഇതെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. സവർണം കണ്ടുപിടിക്കണ്ടേ? സ്ഥാനയന്ത്രം പ്രകാരം വരുമ്പോ പൂർവത്തിലിരിക്കുന്നതിന്റെ സവർണം വരണം. പൂർവത്തിലിരിക്കുന്ന മകാരമാണ്, അതിന്റെ സവർണങ്ങൾ ഏതൊക്കെയാണോ മകാരത്തിന്റെ സവർണങ്ങൾ, എല്ലാം വരും. അതിൽ നിന്ന് സ്ഥാനസാമ്യം കൊണ്ട് ഏത് വരും? മകാരം ശാന്ത. അടുത്തതും അതുപോലെ അനുസ്വാരവും ബന്ധപ്പെട്ടാണ്. ആ പദാന്തസ്യ പദാന്തത്തിലാണെങ്കിൽ വികല്പമായിട്ട് വരാം. പരസവർണം പൂർവത്തിൽ നിന്ന് വരും. ത്വം കരോഷി അടുത്തടുത്ത സൂത്രങ്ങളാണ്. ത്വം കരോഷി എന്നിരിക്കുമ്പോൾ എന്തുവരും? അനുസ്വാരം വരെയ സൂത്രപ്രകാരം മോഹനുസ്വാരം വന്നു. പദത്തിന്റെ അന്ത്യത്തിലാണ് ത്വം, ഒരു പദമാണ്. പരത്തിലിരിക്കുന്നത് കായാണ്. അതിന്റെ സവർണം ഇരിക്കുമ്പോ സൂത്രം വരും. സ്ഥാനയന്ത്രം വന്നു. വന്നിട്ട് സ്ഥാനസാമ്യം കൊണ്ട് മകാരത്തിന് കവർഗത്തിൽ അംഗകാരം വന്നു. ത്വം അനുനാസികം, ത്വം കരോഷി വരാത്ത പക്ഷെ ഇത് വികല്പമാണ്. ത്വം കരോഷി ഇത് പഠിച്ചാണ്. അടുത്തത് മോ രാജി സമ കൗ കിബന്ധേ രാജതോ പരേ സമോ മസിമ ഏവ സ്യാദ്. പ്രധാനപ്പെട്ട സൂത്രങ്ങൾ സാധാരണ പ്രയോഗത്തിൽ വരുന്നതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ പ്രയോഗത്തിൽ വരുന്നതല്ല. സാധാരണ സന്ധി പദച്ഛേദം ചെയ്യുമ്പം ഒന്നും നമുക്ക് ആവശ്യം വരുന്നതല്ല. പിന്നെ ഭാഷാജ്ഞാനത്തിന് വേണ്ടി അറിഞ്ഞിരിക്കാം. ഇതും സംറാട്ടെന്നിരിക്കും വരുന്നതാണ്. അത് രണ്ട് പദങ്ങൾ സമാസം വരുന്നിടത്ത് വരുന്നതാണ്. സമാസ സന്ധികളൊന്നും നമുക്ക് പദം പിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പദച്ഛേദത്തിൽ അതൊന്നും ആവശ്യം വരുന്നില്ല. പക്ഷെ സമ്രാട്ടെന്ന് പറയുന്ന ശബ്ദം സിദ്ധിക്കുന്നതിന്റെ ആവശ്യം വരും. കൗ എന്ന് പറയുന്ന കിപ്പ് എന്നൊരു പ്രത്യയമുണ്ട്. കിപ്പ് കകാരം മകാരം ഇകാരം പകാരം പ്രത്യേകത്തിന്റെ വിശേഷത്തിൽ നിന്ന് ഇത് വന്നാൽ മുഴുവൻ ലോചിച്ചത് ഒന്നും ബാക്കി ശേഷിക്കത്തില്ല. അതിനെ നമ്മൾ പഠിക്കും. ആ പ്രത്യയത്തെ സൂത്രത്തിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പണിയുടെ നിയമമാണ് പ്രത്യഗ്രഹിണി തദന്തഗ്രാഹ്യം. പ്രത്യയത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രത്യാന്തത്തെ ഗ്രഹിച്ചു വേണം. പാണിനി ഒരു പ്രത്യയത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രത്യയം അന്ത്യത്തിലുള്ള ശബ്ദത്തെയാണ് ഗ്രഹിക്കേണ്ടത്, പ്രത്യയത്തെ അല്ല. പ്രത്യഗ്രഹിണേ തദന്തഗ്രാഹ്യം എന്ന് പറയുന്നതാണ്. അത് കിപ്പ് എന്ന് പറഞ്ഞാൽ കിബന്ധം എന്നുള്ള അർത്ഥം നമ്മൾ എടുക്കണം. അതാണ് വൃത്തിയിൽ എഴുതിക്കുന്ന കിബന്ധേ. രാജി രാജധാതുവിനെയാണ് രാജി എക്സ്തിപ്പോ ധാതു നിർദ്ദേശിച്ചു എന്ന് പഠിച്ചിട്ടുണ്ട്. രാജത്തൗ സപ്തമ്യന്തം കിബന്ധമായ രാജശബ്ദം പരേ, അതാണ് ഇവിടുത്തെ രാട്ട്. രാട്ട് എന്നിരിക്കുന്നത് കിബന്ധമായ രാജശബ്ദം ആണ്. അതങ്ങനെ കിബന്ധമായ രാജശബ്ദം രാട്ടാകുന്നു നമ്മൾ പഠിക്കുമല്ലോ സിദ്ധാന്തം തന്നെ പഠി. തൽക്കാലം ഇത്രയും അറിയുക, കിബന്ധമായ രാജശബ്ദം പരമിരിക്കേ, ഇതാണ് ലഘു സിദ്ധാന്തമതി. ചിലർ വീണ്ടും ചുരുക്കി ഇട്ടുണ്ട്, കാരണം ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ ഒഴിവാക്കി. കാരണം ഈ സൂത്രങ്ങൾ വന്നാലും പഠിക്കുന്നവരാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല, കാരണം ഇത് പിന്നെ മറ്റ് സൂത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ലഘു സിദ്ധാന്തമതി വീണ്ടും ചുരുക്കിയിട്ടുണ്ട്. പക്ഷിബന്ധമായ രാജശബ്ദമാണ് രാട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്, പക്ഷെ വേറെ നിവൃത്തിയില്ല തൽക്കാലം, അതങ്ങനെ മനസ്സിലാക്കുക. അത് പരമരിക്കുമ്പോ, ഏതിന്റെ പരമരിക്കുമ്പോ, സമഹ സൂത്രത്തിനുള്ള സമിന്റെ മസ്യ മോന്നുണ്ട്, അത് ആണ് അടുത്ത മോ. അനുസ്വാര എന്ന് പറയുന്നതിലെ മോയാണ് മസ്യ. സൂത്രത്തിലൊരു മോ ഉണ്ടല്ലോ, അതാണ് അടുത്ത് വരുന്ന മ. ഏവസ്യ അതെന്ന് പറഞ്ഞാൽ സമ്മിന്റെ മകാരത്തിന് മകാരം തന്നെ വരും. മകാരത്തിന് മകാരത്തെ വിധിക്കുകയാണ് എപ്പോ, രാട്ട് ശബ്ദം പരമരിക്കുമ്പോൾ. ആ രാട്ട് ശബ്ദത്തിന് പറഞ്ഞു കിബന്ധമായ രാജതോ പരേ എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ എന്താണ്, സമ്മ രാട്ട് എന്നിരിക്കുമ്പോ സമ്മിന്റെ മകാരത്തിന് മകാരം തന്നെ വരും. സമ്മിന്റെ മകാരത്തിന് മകാരം എന്തിനാ വിധിക്കുന്നത്? മോ അനുസ്വാരം ഇല്ലെങ്കിൽ ഇപ്രകാരം പദാന്തത്തിൽ മോ അനുസ്വാര പ്രകാരം മകാരത്തിന് അനുസ്വാരം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത് വരാൻ പാടില്ല. വേണമെങ്കിൽ പണിക്ക് നാന്ന് നിഷേധിക്കാമായിരുന്നു, അത് പണിനി ആ തീരുമാനിക്കേണ്ട നമ്മളല്ല. അതുകൊണ്ട് പണിനി എന്ത് ചെയ്തു, സമ്മിന്റെ മകാരത്തിന് മകാരത്തെ അങ്ങ് വിധിച്ചു. ഫലത്തിലെന്തായി, അനുസ്വാരം വരത്തില്ല. അല്ലെങ്കിൽ സമ്മ് രാട്ടെന്നിരിക്കുമ്പോൾ സമ്മുണ്ട്, അതിന് മകാരമുണ്ട്, പദത്തിന്റെ അന്ത്യത്തിലാണ് ഓ അനുസ്വാരം വന്നിട്ട് സമ്രാട്ട്. നമ്മുടെ ഉച്ചാരണത്തിൽ വലിയ വ്യത്യാസം വരത്തില്ല, നമ്മൾ മകാരവും അനുസ്വാരവും ഉച്ചരിക്കുന്നതിന് കേൾക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അങ്ങനെ എഴുതിയിരിക്കുന്നതിന് തെറ്റുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. കിബന്ധം എന്നാ എഴുതിയിരിക്കുന്നു, കിബല്ല, അതിനൊരു വകാരം കൂടെ വേണം, ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ അത് തന്നെ, അത് തെറ്റാണ്, അത് ശ്രദ്ധിച്ചത് നന്നായി. കിബന്ധമാണ്, കിബന്ധമല്ല, വകാരത്തിന്റെ പകുതി ആ കാഴിയുടെ അടിയിൽ ചേർത്തെഴുതണം. അവിടെ എഴുതിയിരിക്കുന്ന ശരിയാ, അന്തം എന്നുള്ളത് തെറ്റ്, തകാരമാണ്. നേരത്തെ പറഞ്ഞല്ലോ ഉപസർഗങ്ങളെല്ലാം രണ്ട് രൂപം വരത്തില്ലേ. പണിനി അത്ര മണ്ടനായിക്കളെ, എങ്ങനെ എങ്ങനെ ഏത്, 8 3 25 അതെ. അല്ല ഇത് പിന്നെ അപവാദമല്ലേ, സമ്മിന്റെ മകാരത്തിന് മകാരം തന്നെ വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം മോഹൻസ്വാരയുടെ ആവശ്യമില്ലെന്നാണ്. പുറത്രാസിദ്ധമനുസരിച്ച് ആദ്യം ഏത് പ്രവർത്തിക്കണം, പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ അപവാദോ അങ്ങനെയല്ല പറഞ്ഞത്, അപവാദോ വചനപ്രാമാണ്യാത്. അപവാദം എന്ന് പറയുന്നത് വചനപ്രാമാണ്യം കൊണ്ടുവരും. നേരത്തെ എവിടെയാണ് പറഞ്ഞത്? സ്തോസ്തുനസ്തു തോഷി. തോഷി എന്ന് പറയുന്നത് പൂർവത്തിന് അസിദ്ധമാണ്. അസിദ്ധമാണെങ്കിലും എന്ത് വരും? അത് അപവാദമായതുകൊണ്ട് വചനപ്രാമാണ്യം കൊണ്ട് അത് പ്രവർത്തിക്കും. അപവാദം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വചനപ്രാമാണ്യ അത് പ്രവർത്തിക്കും. പ്രത്യയം അങ്ങനെ അങ്ങനെ പ്രത്യയം പദമല്ല, പ്രത്യയം ഒരിക്കലും പദമാകത്തില്ല. ഇവിടെ പദം എന്ന് പറയുന്നത് സം. സം എന്ന് പറയുന്നത് പ്രാതികളെ നമ്മൾ പഠിച്ചു, പ്രപര അപ്പ സമ, ആ സമ്മാണ്, അത് പദമാണ്. അതിന്റെ പരത്തിൽ രാജിരിക്കുന്നു. ഈ കിബന്ധോ കിബന്ധേ രാജതോ പരേ, അതൊക്കെ നമ്മളങ്ങ് വിടുക. എന്താണ് നമുക്ക് മനസ്സിലാകത്തില്ലല്ലോ, അതുകൊണ്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സമ്മെന്ന് പറയുന്ന പദത്തിന്റെ പരത്തിൽ രാജ് ശബ്ദം ഇരിക്കുമ്പോൾ സമ്മിന്റെ മകാരത്തിന് അനുസാരത്തിന് പകരം മകാരം തന്നെ വരും. ഇത്രയും അറിഞ്ഞിരുന്ന, അല്ലെങ്കിൽ അവിടെ മകാരം എഴുതുന്നതിന് വരെ നമ്മൾ മേളിലൊരു കുത്തു കൊടുക്കും, സമ്പ്രാട്ടെന്ന് എഴുതും. നമ്മൾ ചൊല്ലുമ്പം വ്യത്യാസമൊന്നുമില്ല, സമ്പ്രാട്ട് സമ്പ്രാട്ട് അങ്ങനെ തന്നെ ചൊല്ലുന്നു. കാണുമ്പോൾ ലിപിയിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിന് സമ്മെന്ന് പറയുന്നത് പദമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവ്യങ്ങളെല്ലാം പദങ്ങളാണ്. അവ്യപ്രണത്തെ നമ്മൾ പഠിക്കും. സമ്രാട്ട്, ഇനി സമ്രാട്ടെന്ന് പറയുന്നതും പദമാണ്, ഒറ്റ പദം. ഇവിടെ സമ്രാട്ടും തമ്മിൽ സമാസം വരും, അപ്പോൾ അത് ഒറ്റ പദമായി. പക്ഷെ ഇടയ്ക്ക് സമ്മെന്ന് പറയുന്നതും പദമാണ്. അതിൻ്റെ മകാരത്തിന് അനുസ്വാരത്തിന് പകരം എന്ത് ചെയ്തു? മകാരം തന്നെ വിധിച്ചു. ഇപ്പൊ കിബന്ധേ രാജതോ പരേ എന്നൊക്കെ ഉള്ള അങ്ങോട്ട് അയ്യ വിട്ടിട്ട് ഇത്രയും എടുക്കുക. സമ്മിന്റെ പരത്തിൽ രാട്ടിരുന്നാൽ മകാരത്തിന് ഇത് വന്നിട്ട് സമ്പ്രാട്ടം. മലയാളത്തിൽ നമ്മൾ തന്നെ സാമ്പ്രാട്ടം എന്ന് പറയും. സമ്പ്രാട്ടാണ് ശരിയായിരുന്നു. പിന്നെ സാമ്പ്രാട്ടം എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കാം. ഹേമപരേ വാടത്തെ സൂത്രം, ഇതും ഇതുപോലെ അപൂർവമായി വരുന്ന സൂത്രമാണ്. മൂരാജ് സമക്കു പോലെ മപാരേ മപരേ ഹകാരേ പരേ മസ്യമോ വാ കിം ഹിംലയതി കിം ഹിംലയതി എന്ന് പറയുന്നത് രണ്ടിനും മപരേ. ഇത് ബഹുപുരി സമാസമാണ്. മഹപരോ യസ്മാത് സമപര തസ്മിൻ മപരേ പരേ. സപ്തമി എന്തും വരുമ്പം മപരം പരമിരിക്കുന്ന് കിട്ടും. മഹ പരോ യസ്മാത്, ഏതിൽ നിന്നാണോ മരം മകാരം പരമിരിക്കുന്നു. ഇവിടെ ഹേ എന്ന് പറയുന്നു സപ്തമി എന്തോണ്, മപരേ എന്ന് പറയുന്നത് സപ്തമി എന്തോണ്. ഇവിടെ ഹേ അത് പരമാണെന്ന് കിട്ടുന്നു, ഹകാരം മപരേ അതും പരമാണെന്ന് കിട്ടുമ്പോൾ രണ്ടിൻ്റെ കൊണ്ട് അർത്ഥം ചേർത്ത് വരുമ്പോൾ എന്ത് വരും? മപരേ ഹകാരേ പരേ എന്ന് കിട്ടും. മപരേ ഹകാരേ പരേ. മപരേ ഹകാരേ എന്ന് പറഞ്ഞാൽ എന്താണ്? മപര എന്നിടത്ത് ബൗരിയാണ്. ഏതൊന്നിനാണോ മകാരം പരമിരിക്കുന്ന അതാണ് മപര എന്ന് പറയുന്നത്, അല്ല മ പരമിരിക്കുമ്പോഴെന്നുള്ളതല്ല. ആ എന്ന് പറഞ്ഞപോലെ, അതായത് ഇപ്പം മപര എന്ന് പറയുന്നതിന് നമ്മൾ ഷഷ്ടി സമാസം എടുക്കുകയാണെങ്കിൽ മത്സ്യപര മകാരത്തിന്റെ പരമെന്ന് കിട്ടും. മത്സ്യപര മപര. അപ്പം മകാരത്തിന്റെ പരമിരിക്കുന്ന അക്ഷരത്തെ എടുക്കുന്നു. മാത്ത് പര എന്നെടുക്കുകയാണെങ്കിൽ എന്തോരും മാത്ത് മകാരത്തിന്റെ പരത്തിലിരിക്കുന്ന വർണ്ണമെന്ന് കിട്ടുന്നു. ഇനി മഹ പരോ യസ്മിൻ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തോരും ഏതൊന്നിനാണോ മകാരം പരമിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഏതായിരിക്കും? മകാരത്തിന്റെ പൂർവ്വത്തിലുള്ള വർണ്ണം. അപ്പം മപരോ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? മകാരത്തിന്റെ പൂർവ്വത്തിലുള്ള ഏതോ അത്. അതേതാണ് ഇവിടെ? ഹകാരം. അതെങ്ങനെ? ഉദാഹരണത്തിൽ നോക്കിയാലോ, ഹു മാന്നിരിക്കുന്നു. ഹകാരവും മകാരവും, ആ മകാരം എന്ന് പറയുന്നത് എന്താണ്? ഹന്നിരിക്കുമ്പോ മുഴുവൻ കേട്ടിട്ട് സംശയം, ഇടയ്ക്ക് കേട്ടിട്ട് സംശയം ചോദിക്കും. ഹ് മാന്നിരിക്കുമ്പോ എന്താണ് അവിടെ? മപരെ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഏതൊന്നിനാണോ മകാരം പരമിരിക്കുന്നത്, മഹപ്പരോ യസ്മാ, ഏതൊന്നിൽ നിന്നാണോ മകാരം പരമിരിക്കുന്നത്. അപ്പോ ഹകാരത്തിന് ശേഷം ഒരു മകാരമുണ്ട്, ഹകാരത്തിന് മുമ്പിലും ഉണ്ട് മകാരം, അത് തൽക്കാലം വിട്ടയ്ക്കുക, അങ്ങോട്ട് നോക്കണ്ട. ഏതൊന്നിൽ നിന്നാണോ മകാരം പരമിരിക്കുന്നതെന്ന് പറയുമ്പം ഹകാരത്തെ എടുക്കണം. എന്തുകൊണ്ട്? അവിടെ മപരം എന്ന് പറയുന്നതിന്റെ മകാരം ഹകാരത്തിന് പരമിരിക്കുന്ന മകാരമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് പൂർവസ്യ മകാരസ്യ? പൂർവ മകാരം എന്ന് പറയുമ്പോൾ ഏതായി? കിമ്മിന്റെ മകാരം, ഹകാരത്തിന് മുമ്പുള്ള മകാരം. അപ്പൊ ഇവിടെ രണ്ട് മകാരങ്ങളാണ്, തിരിഞ്ഞു പോകരുത്. ഒരു മകാരം ഹകാരത്തിന്റെ പൂർവത്തിലും മറ്റൊരു മകാരം ഹകാരത്തിന്റെ പരത്തിലും ഇരിക്കുന്നു. അവിടെ മപരം എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസാനത്തെ മകാരത്തിന്റെ പൂർവത്തിലുള്ള ഹകാരം, അത് പരമരിക്കുമ്പോൾ, അത് പരമരിക്കണമെങ്കിൽ അതിന്റെ പൂർവത്തിലുള്ളൊരു മകാരം വേണം. ആ മകാരത്തിനാണ് പറയുന്നത് മസ്യ എന്നുവെച്ച പൂർവ്വ മകാരത്തിന്. ഇത്രയും വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാലോ, മുമ്പിലൊരു മകാരം, അത് കഴിഞ്ഞൊരു ഹകാരം, അത് കഴിഞ്ഞൊരു മകാരം, ഇങ്ങനെ ഇരുന്നാൽ ഇതാണ് നേരെ പറയുന്നത്. മുമ്പിലൊരു മകാരം, അത് കഴിഞ്ഞൊരു ഹകാരം, അത് കഴിഞ്ഞൊരു മകാരം ഇരുന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മകാരത്തിന് എന്തുവരും? മാ തന്നെ വരും. കിം ഹ്മലയതി, കിം മുമ്പിലൊരു മകാരം, അത് കഴിഞ്ഞൊരു ഹകാരം, അത് കഴിഞ്ഞൊരു മകാരം, ഇങ്ങനെ ഇരിക്കുമ്പോൾ കിമ്മിലെ മകാരത്തിന് എന്തുവരും? മാ തന്നെ വരും. പക്ഷെ ഇവിടെ വാ എന്ന് പറഞ്ഞു, ഹേമപരേ വാ വികല്പമായിട്ട്. ഇത് വരാത്ത പക്ഷത്തിലോ കിം ഹുമലേതി എന്നിരിക്കുമ്പോൾ ഇത് വന്നില്ലെങ്കിൽ മോഹൻസ്വരവ്. അപ്പോൾ ആ പറയുന്നിടത്ത് ശ്രദ്ധിക്കണം. ഹേം അപരേവ എന്ന് പറയുന്നിടത്ത് പുറത്തു നിന്നൊരു മകാരം വരുന്നുണ്ട്. അപ്പോ രണ്ട് മകാരം വരും, മത്സ്യമാ രണ്ടും വരും. പുറത്തിലെ മകാരത്തിന്റെ പരത്തിൽ ഹകാരം ഇരിക്കുകയും അതിനൊരു മകാരം പരത്തിലിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പൂർവ്വ മകാരത്തിന് മകാരം വരും എന്നർത്ഥം. ഇനി എന്താണ് സംശയം? എങ്ങനെ? ചലിക്കുക, നടക്കുക, ഇളകുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. കിം എന്താ അവിടെ അനങ്ങുന്നത് എന്ന് ചോദിക്കുന്നതിന്, ഇതൊക്കെ അപൂർവ രൂപങ്ങളാണ്, ഇതൊന്നും അങ്ങനെ പ്രയോഗിക്കുന്നതല്ല. ഇളകുന്നതെന്നോ ഇളക്കുന്നതെന്നോ അനക്കുന്നതെന്നോ പകര ഇതേ നിയമം തന്നെയാണ് അടുത്തും പറയുന്നത്. യവല പരേ യവലാവ വാർത്തികം, ഇതും അപൂർവമായി ഉപയോഗിക്കുന്നതാണ്. വേദത്തിനും മറ്റുമൊക്കെ ഇത് കാണാറുള്ളൂ. ഇവിടെ മപരം എന്ന് പറയുന്നതിന് പകരം യവലപരം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? യകാര വകാര ലകാരങ്ങൾ പരമിരിക്കുന്ന മകാരം എന്നർത്ഥം. എന്നുവെച്ചാൽ മകാരത്തിന്റെ പരത്തിൽ യകാരം ഇരിക്കുന്നു എന്നുവെച്ചാൽ മു യ എന്നിരിക്കും, അല്ലെങ്കിൽ മകാരത്തിന്റെ പരത്തിൽ വകാരമിരിക്കുന്നു മു വ, അല്ലെങ്കിൽ മകാരത്തിന്റെ പരത്തിൽ ലകാരമിരിക്കും. മകാരത്തിന്റെ അല്ല ഹകാരത്തിന്റെ, സോറി, മകാരമല്ല ഹകാരം. മകാരം വേണം അത് പൂർവ്വത്തിൽ. പൂർവ്വത്തിലൊരു മകാരം വേണം, അതിന്റെ പരത്തിൽ ഹകാരത്തിന്റെ പരത്തിൽ യകാരം, അതായത് മ ഹ യു എന്നിരിക്കുന്നു. അതുപോലെ തന്നെ മ ഹ വ എന്നിരിക്കുന്നു. അതുപോലെ തന്നെ മ ഹ ല എന്നിരിക്കുന്നു. അപ്പൊ യവല പരയെന്നുള്ളിടത്ത് ഹകാരത്തിന്റെ പരത്തിലുള്ള യകാരം, മഹകാരത്തിന്റെ പരത്തിലുള്ള വകാരം, മഹകാരത്തിന്റെ പരത്തിലുള്ള ലകാരം എന്നെടുക്കണം. എന്നാൽ അതിന്റെ പൂർവ്വത്തിലൊരു മകാരവും വേണം. ഈ ഹകാരേ പരേ എന്നുള്ളത് ഇവിടെ യോജിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞെന്താണ്? മപരേ ഹകാരേ. ഇവിടെ പറയുന്നത് എന്താണ്? യവല പരേ ഹകാരേ. യാവലാഹ പര യസ്മാ, ഏതൊരു ഹകാരത്തിൽ നിന്നാണോ യകാര വകാര ലകാരങ്ങൾ പരമിരിക്കുന്നത് എന്ന് കിട്ടും. അപ്പൊ ചുരുക്കത്തിൽ എന്തായി? പൂർവത്തിൽ മകാരം, അത് കഴിഞ്ഞ് ഹകാരം, അത് കഴിഞ്ഞ് യ. അതുപോലെ പൂർവത്തിൽ മകാരം, അത് കഴിഞ്ഞ് ഹ, അത് കഴിഞ്ഞ് വ. വീണ്ടും പൂർവത്തിൽ മകാരം, പിന്നീട് ഹ, അത് കഴിഞ്ഞ് ല. അങ്ങനെയായിരിക്കും. അതിവിടെ എങ്ങനെയിരിക്കുന്നു? കിം ഹ്യ എന്നിരിക്കുന്നു. ഹ്യ അഭ്യയമാണ് ഇന്നലെ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. മകാരം പരത്തിൽ ഹകാരം, അതിന് യവല എന്ന് പറഞ്ഞില്ല യകാരം. അവിടെ എന്തുവരും? ഇവിടുത്തെ പറഞ്ഞിരുന്ന യവല വാ മകാരം വരുമെന്നല്ല പറഞ്ഞത്. അങ്ങനെ യാ ബാ ലാ പരത്തിലിരുന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മകാരത്തിന് മകാരം വരുമെന്നാണ് ഇവിടെ പറയുന്നത്. മകാരത്തിന് യകാരം വരുന്നു. അത് മകാരം അനുനാസികമായുണ്ട്, വരുന്ന യകാരവും അനുനാസികമാവും, സ്ഥാനാന്തരതമ. അതുകൊണ്ടാണ് ചെയ്യ് ഹ്യഹ എന്ന് വന്നത്. ഇവിടെ ആദ്യം ഇരുന്നത് കിമ് ഹ്യഹ എന്നാണ്. മകാരത്തിന്റെ പരത്തിൽ ഹകാരം, ഹകാരത്തിന്റെ പരത്തിൽ യകാരം വരുന്നു. ആ മകാരത്തിന് എന്ത് ചെയ്തു? യകാരം വന്നു അനുനാസികമായി. അപ്പൊ കിയ് ഹ്യഹ എന്ന് വന്നു. വരാത്ത പക്ഷത്തിൽ മോ അനുസ്വാരം വരുന്നു. അടുത്തെങ്ങനെയാണ്? കിയു ഫലയതി. അവിടെ മകാരം ഹകാരം പരത്തിൽ വകാരം വരുന്നു. അങ്ങനെ ഇരുന്നാൽ പൂർവ്വത്തിലെ മകാരത്തിന് വകാരം വരും, അനുനാസികമായ വകാരം വന്നു എന്ന് കാണിക്കാൻ അവിടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. കീവ് ഹൊലയടി. വരാത്ത പക്ഷത്ത് മോഹനുസ്വാരം കിമ് ഹൊലയടി. അടുത്ത് കിമ് ഫ്ലാദയടി. മകാരം പരത്തിൽ ഹകാരം, അതിന്റെ പരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പൂർവ്വത്തിലെ മകാരത്തിന് ലാ വന്ന് കീല് ഫ്ലാദയടി. വരാത്ത പക്ഷം കിമ്മിലെ മകാരത്തിന് അനുസ്വാരം വരും. ഇവിടുത്തെ പ്രത്യേകത എന്താണോ? ഇവിടെ ഹകാരത്തിന്റെ പരത്തിൽ ഒന്നുകിൽ ഏകാരം അല്ലെങ്കിൽ വകാരം അല്ലെങ്കിൽ ലകാരം ഇരിക്കണം. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിലെ മകാരത്തിന് ഹകാരത്തിന്റെ പരത്തിൽ ഏതിരുന്നോ അത് വരണം, മകാരമല്ല ആണ് വാർത്തകം പറയുന്നത്. ഇതും അല്ല അപൂർവമായി വരുന്നതാണ്. പിന്നെ അങ്ങനെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് സാധാരണ ആവശ്യം വരാറില്ല. അപ്പൊ ഹകാരത്തിന്റെ പരത്തിലിരിക്കുന്ന യകാര വകാര ലകാരങ്ങൾ പൂർവ്വത്തിലെ മകാരത്തിനും വരും. പരത്തിൽ എന്തിരിക്കുന്നു അത് വരും, മകാരത്തിന് മകാരമല്ല വരുന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ നപരേ നഹ നപരേ ഹകാരേ മസ്യ നോവ ആദ്യം വന്നത് മകാരത്തിന് മകാരം തന്നെ വരുന്നു, പിന്നീട് വന്നത് മകാരത്തിന് യകാര വകാര ലകാരങ്ങൾ വരുന്നു. ഇതെന്താണ്? മകാരത്തിന് നകാരവും വരാതെ പോലെ. എപ്പോ നപരേ നഹപരോ യസ്മാത് ഹകാരേ, നകാരം പരമുള്ള ഹകാരം ഇരുന്നു കഴിഞ്ഞാൽ മസ്യനോവ, മകാരത്തിന് നകാരം വികല്പമായിട്ട് വരും. എന്ന് പറഞ്ഞാൽ മകാരം ഹകാരം നകാരം ഇങ്ങനെ ഇരിക്കുമ്പോൾ മധ്യത്തിൽ ഹകാരവും പൂർവത്തിൽ മകാരവും പരത്തിൽ നകാരം ഇരിക്കുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കുന്നു? കിമ ഹുനുത്തെ എന്നിരിക്കുന്നു. കിമ പൂർവത്തിൽ മകാരം, അത് കഴിഞ്ഞ് ഹകാരം, അതിനുശേഷം നകാരം ഇരിക്കുമ്പോൾ മകാരത്തിന് നകാരം വരും. ഹുനു അപ്പം തന്നെ ഒളിക്കുക എന്നുള്ള അർത്ഥം. എന്താ ഒളിക്കുന്നത്? ഇവിടെ നേരത്തെ ഉള്ളതിന് വ്യത്യാസമായിട്ട് ഇവിടെ ഹകാരത്തിന്റെ പരത്തിൽ നകാരം ഇരിക്കണം. അങ്ങനെ ഇരുന്നാൽ പൂർവ്വ മകാരത്തിന് നകാരം വരും. ഇതും അധികം പ്രയോഗത്തിലില്ലാത്തതാണ്. നകാരേ നപരേ ഹകാരേ, നകാരം പരമിരിക്കുന്ന ഹകാരം മകാരത്തിന് പരമിരിക്കുമ്പോൾ, അതാണ് അത്രയുള്ളതിന്റെ അർത്ഥം. മസ്യ ആദ്യ മകാരത്തിന് നോ പാ നകാരം വികല്പമായി വരും. പിന്നെ ഹുനുദേ വികല്പമായി വന്ന രൂപം കാണിക്കുന്നു. വരാത്തപ്പോ കിം ഹുനുദേ മോനുസ്വാര വന്നു കിം ഹുനുദേ. അടുത്ത് വരുന്നു ആദ്യന്തോ ടകിതോ ടിത് കിതോ യസ്യ ഉക്തോ തസ്യ ക്രമാത് ആദ്യന്ത അവയവോ സ്ഥാ. ഒരു സ്ഥാനിക്ക് ടിത്തോ, ടിത്ത് എന്ന് വെച്ചാൽ എന്താണ്? ട് ഇത്ത് യസ്യ സട്ടിത് ഇത് യസ്യ സഖിത് ടകാരം ഇത്തായി വരുന്ന ഒന്ന് വിധിച്ചു കഴിഞ്ഞാൽ അത് വിധിക്കുന്നതിന്റെ ആദ്യ അവയവം എന്ന് വെച്ചാൽ പൂർവത്തിലും, കിത്ത് കകാരം ഇത്തായിട്ടുള്ള ഒന്ന് വിധിച്ചു കഴിഞ്ഞാൽ അത് വിധിക്കുന്നതിന്റെ പരത്തിലും വരും എന്ന് അതിനോട് ചേർന്നിരിക്കും. പൂർവപരങ്ങളെന്ന് പറയുമ്പോൾ മാറി നീക്കത്തില്ല, അതിൻ്റെ തന്നെ അവയവമായിരിക്കും, എന്നുവെച്ചാൽ അതിൻ്റെ തന്നെ ഭാഗമായിരിക്കും. പിന്നെ അതിനെ കൂടെ ചേർത്ത് എടുക്കാം. ഒണ്ണൊട്ടിക്കിതോ ഒട്ടിത്തും കിത്തും യസ്യ ഉക്തോ ഏതെന്തിനാണോ വിധിക്കുന്നത് തസ്യ അതിൻ്റെ ആദ്യ അന്താവയോ സക്രമാദേ സൂത്രം കൊണ്ടാണ് കിട്ടിയത്. യഥാസംഖ്യം അനുദേശ സമാന അതെന്നാണ് ക്രമാതെന്ന് കിട്ടുന്നത്. ആദ്യന്താവ്യവസ്ഥ ഇപ്പൊ എന്ത് വരുന്നു ഇവിടെ? ഈ അടുത്ത സൂത്രത്തിന് വേണ്ടി പറഞ്ഞാണ്, അത് നമ്മൾ പഠിച്ചാണ്. ഗുണോഹോ കൊക്കോട്ടുക്ക് ശരി പഠിച്ചില്ല. ഓ അതിനു വേണ്ടി ഇത് പഠിച്ചില്ലേ. ശരി, ഗുണോഹോ നകാര നകാരങ്ങൾക്കെന്നർത്ഥം. ഇവിടെ എന്താണ് ഉദാഹരണം? പ്രാങ് പ്രാങ് എന്നിരിക്കുന്നു. ങ്ങകാരമുണ്ടല്ലോ അവിടെ, പ്രാങ്ങിലൊരു ങ്ങകാരമുണ്ട്. പിന്നെ നോഹോ നകാര സുഗണ്ണ് അതിലൊരു നകാരമുണ്ട്. ആ അത് തന്നെ. ഏല് അതിൽ പിന്നെ എന്താ ഉദാഹരണം? ഉദാഹരണം ഉണ്ട്, താഴോട്ട് നോക്കിയാ മതി. താഴോട്ട് പ്രാങ് പ്രാങ് എന്ന് വരുമ്പോൾ അവിടെ എന്തുണ്ട്? നകാരം. സുഗണ് എന്ന് പറയുന്നിടത്ത് എന്തുണ്ട്? നകാരം. അതിനാണ് പറയുന്നത് ഗുണോഹോ നകാര നകാരങ്ങൾക്ക്. കുക്കും ടുക്കും വരും എന്നാ പറയുന്നത്. കുക്ക് കുക്ക് എന്ന് പറഞ്ഞാൽ കകാര ഹലന്ത്യം തസിരോ ആലോചിച്ചു. പിന്നെ ഉകാരത്തിന് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തതുകൊണ്ട് പറയാം, അത് ഉച്ചാരണാർത്ഥം, അതും പോയി. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ഖ്. ശേഷിക്കും. ടുക്കെന്ന് പറയുന്നിടത്തോ കകാരമിട്ടായി ലോപിച്ച് ഉകാരത്തിന് പ്രയോജനമില്ലാതെ ഉച്ചാരണാർത്ഥം ഉച്ചാരണത്തിന് വേണ്ടി അതും പോയി ഇങ്ങനെ ട്ട്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താണ്? കുക്ക് അല്ലെങ്കിൽ ടുക്ക് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് കിത്താണ്, ഇത് രണ്ടും കിത്ത്. അപ്പോ കുക്കിൽ ശേഷിക്കുന്ന ക എന്ന് പറയുന്ന കിത്താണ്, ടുക്കിൽ ശേഷിക്കുന്ന എന്താണ്? അതെന്താണ്? കിത്ത്. അപ്പോൾ ആദ്യം തൊട്ട് ഇത് എന്താ പറഞ്ഞത്? ഇങ്ങനെ ഈ കിത്ത് വിധിച്ചു കഴിഞ്ഞാൽ അതെവിടെ വരുമെന്ന് പറഞ്ഞു? ഏതൊന്നിനാണോ വിധിക്കുന്ന അതിന്റെ പരത്തിൽ, അതിലെന്നാണോ? ആദി ഏതാ വരുന്നത്? ടിത്ത്. ടിത്താണെങ്കിൽ പൂർവത്തിൽ വരും, കിത്താണെങ്കിൽ പരത്തിൽ വരിക എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത അതിന്റെ അവയവമായി അതിനോട് ചേർന്ന് വരും. പിന്നെ അതിനെ കൂടെ ചേർത്ത് അതിനെടുക്കാവും. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൂത്രം വ്യക്തമാണ്. ആദ്യം തൊട്ട് അഗിതോ പഠിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാണ്. ഗ്ണോഹം എന്ന് പറഞ്ഞാൽ സ്ഥാനി എന്ന് കിട്ടി. എങ്ങനെ? ഷഷ്ടി ഒന്നുണ്ട്, രണ്ടെണ്ണം ഉണ്ട്, നകാരവും നകാരവും. പിന്നെ കുക്കു ടുക്കെന്നൊക്കെ പറയുമ്പോൾ അവിടെ കിത്തുള്ളതുകൊണ്ട് അത് ആഗമാണെന്ന് കിട്ടി. കാരണം ഇത് ആദേശമല്ല, ഏതിനു വിധിക്കുന്നു അതിന്റെ പരത്തിൽ വരുന്നു, അത് ആഗവുമാണെന്ന് കിട്ടി. അപ്പൊ ഇനി താഴെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താണ്? പ്രാങ് ഷഷ്ട എന്ന് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഉദാഹരണം. എന്ന് വെച്ചാൽ ഇത് വരാത്ത പക്ഷം സൂത്രത്തിൽ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഷ അവിടെയുണ്ട്, ശരിൽപ്പെട്ട ഷ പരവരിക്കുന്നു. പൂർവ്വത്തിൽ എന്തുണ്ട്? ങ്ങക്കാരമുണ്ട്. ഗുണോഹം എന്നല്ലേ പറഞ്ഞു? ങ്ങക്കാരം എന്ന് പറയുന്നത് സ്ഥാനിയാണ്. പരത്തിൽ ശരിൽ ഷായിരിക്കുന്നു. അതിലെന്ത് വരുമെന്ന് പറഞ്ഞു? കുക്ക്. കുക്കിലെന്ത് ശേഷിക്കും? ക്. അതാണ് രണ്ടാമത്തെ ഉദാഹരണം. അവിടെ എന്തു വന്നു? പ്രാങ് ക് ഷഷ്ട. പ്രാങ് ക് പരത്തിൽ വന്നു. ഏതിന്റെ പരത്തിൽ? മകാരത്തിന്റെ പരത്തിൽ വന്നു. എന്തുകൊണ്ട്? കിത്തായതുകൊണ്ട്. അത് ആഗമമാണ്. അപ്പൊ അത് പ്രാങ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു ചേരും. ഇനി പ്രാങ് എന്ന് പറയുന്ന ഇപ്പൊ പദം, നേരത്തെ പ്രാങ്ങായിരുന്നു പദം. ഇവിടെ ആഗമം വന്നു കഴിഞ്ഞാൽ പദം ഏതായി? പ്രാങ്ക്. അങ്ങനൊരു പദമായിട്ടിടങ്ങും. ഏതിനു വരുന്നു അതിനോട് കൂടി ചേർന്നേ അതിരിക്കത്തുള്ളൂ. ഇപ്പൊ പ്രാങ്ക് ഷഷ്ട രണ്ടും കൂടെ ചേർക്കുമ്പം അവിടെ ചേർന്നിട്ടാണ് ക്ഷ എന്ന് പറയുന്ന അക്ഷരം. പ്രാങ് ഷഷ്ട എന്ന് പറയുന്നു. വരാത്ത പക്ഷത്തിലോ പ്രാങ് ഷഷ്ട എന്ന് പറയുന്നു. അതുപോലെ തന്നെ അടുത്ത് സുഗൺ ഷഷ്ട എന്ന് പറയുന്നതിന് മൂന്നാമത്തെ ഉദാഹരണം നോക്കുക. സുഗണ് ഷഷ്ട എന്നിരിക്കുന്നു വരാത്ത പക്ഷം. സുഗണ് ഷഷ്ട, അവിടെ ഷഷ്ട ശരി പരമിരിക്കുന്നു. സൂത്രത്തിൽ പറഞ്ഞു ഗുണോഹോ ഉങ്ങക്കാര നകാരങ്ങൾക്ക് നകാരത്തിന് ഉദാഹരണം നകാരം. അതിനെന്ത് വിധിച്ചു? ടുക്ക് വിധിച്ചു. എന്നുവെച്ചാൽ കിത്താണത്. ടുക്ക് എന്ന് പറയുന്നത് അവസാനത്തെ കകാര വിത്തായി വിശേഷിക്കുന്ന ട്ട്, ആദ്യത്തെ ടവർഗത്തിലെ ട്ട് വിശേഷിക്കും. ഉകാരം പോയി. ഇപ്പൊ എന്തോരും സുഗണ് ട്ട് ഷഷ്ട. സുഗണ് ട്ട് ഷഷ്ട, അതെന്റെ മേളത്തെ ഉദാഹരണം. അവസാനത്തിന്റെ തൊട്ടു മുമ്പുള്ള ഉദാഹരണം സുഗണ് ട്ട് ഷഷ്ട. അവിടെ കാണിച്ചിരിക്കുന്ന എന്താണ്? ഒന്ന് വരുന്ന രൂപം, ഒന്ന് വരാത്ത രൂപം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഇവിടെ ശരൻ എന്ന് പറയുന്നത് ഷഷ്ടയിലെ ഷകാരമാണ്. സൂത്രത്തിൽ നകാര നകാരങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥാനിയായിട്ടാണ്. നകാരമാകുന്ന സ്ഥാനിയാണ് സുഗണിലെ നകാരം. അതിന് വിധിച്ചത് ടുക്കാണ്. ടുക്കെന്ന് പറയുന്നതിലെ കകാരം ഇത്തായോണ്ട് അതിന് തന്നെ കിത്തെന്ന് പറയും. അത് ടിത്തല്ല, അതിന് ഭ്രമിക്കരുത്. എന്തുകൊണ്ട് ടിത്തല്ല, പകാരമാണ് ടിത്തെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി അതാണോ ടിത്തെന്ന് ചിലർക്ക് സംശയം, അല്ല അത് കിത്താണ്. കിത്ത് ഏതിന് വിധിക്കുന്നു, അതിന്റെ പരത്തിൽ വരണം, നകാരത്തിന്റെ പരത്തിൽ വരും, അതിന്റെ തന്നെ ഭാഗമായിരിക്കും. സുഗണട്ട് എന്നിരിക്കും, ഷഷ്ഠ എന്നിരിക്കും, സുഗണട്ട് ഷഷ്ഠ. ഇപ്പോൾ വരുന്ന പക്ഷം വരാത്ത പക്ഷം, കിത്ത് വരുമ്പം പ്രാങ്ക് ഷഷ്ടാന്നും, ടിത്ത് വരുമ്പോൾ സുഗണട്ട് ഷഷ്ടാന്നും ഇരിക്കും. ഇവിടെയാണ് വാർത്തകം പ്രവർത്തിക്കുന്നത്. സയോഹോ ദ്വിതീയ ശരി പൗഷ്കരസാദേ രതി വാച്യം. പുഷ്കരസാദി എന്ന് പറയുന്നത് ഒരാചാര്യന്റെ പേരാണ്. പുഷ്കരേ സീതദീതി പുഷ്കരസാദി, പുഷ്കരം എന്ന് പറയുന്ന ദേശത്ത് വസിച്ചിരുന്ന ഒരാചാര്യൻ, അദ്ദേഹത്തിന് പുഷ്കരസാദി എന്ന് പേര് കിട്ടി. ആ സ്ഥല പേരുകൊണ്ട് കിട്ടിയതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാണ്, ചയ്യിൽപ്പെട്ട വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചട്ട, താവ്, കപ്പ, യ് എന്ന് വെച്ചാൽ വർഗാക്ഷരങ്ങളിലെ പ്രഥമം. എന്താ ഇത്ര പേടിക്കുന്നു? ആ ചയ്യുകൾക്കെല്ലാം എന്ന് വെച്ചാൽ വർഗാക്ഷരത്തിലെ പ്രഥമ വർണ്ണങ്ങൾക്ക്, ക, ച, ട, ത, പ, അതിനെല്ലാം എന്ത് വരും? ദ്വിതീയ വരും, രണ്ടാമത്തെ വരും. ഖ, ഛ, ഠ, ഠ, ഫ, ഇങ്ങനെ രണ്ടാമത്തെ വരും. എവിടെ ശരി ശരി വരെ വരുന്നു? എവിടെയായാലും കൊള്ളാം. വർഗാക്ഷരത്തിലെ ഒന്നാമത്തെ വർണ്ണങ്ങൾക്ക് യഥാസംഖ്യം രണ്ടാമത്തെ വർണ്ണങ്ങൾ വരും, ശരി വരവിരിക്കെ. പുഷ്കരസാദേഹേ എന്ന് പറഞ്ഞുകൊണ്ടിത് വികല്പമായി, ആചാര്യന്റെ അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ ഉദാഹരണം എങ്ങനെ കൊടുത്തു? പ്രാങ്ക് കാക്ക് പകരം അവിടെ നിന്ന് കാക്ക എന്നു. അതുപോലെ സുഗൺഷ്ഠയിലും ആദ്യത്തെ ഉദാഹരണം എന്താണ്? സുഗണ്ഠ ടാഠ, സുഗണ്ഠ ഠ, അവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ വന്ന കുക്കും ടുക്കും എന്ന് പറയുന്നത് വർഗാക്ഷരങ്ങളുടെ പ്രഥമയാണ്. ആ വന്ന ആ ആഗമങ്ങൾക്ക് ശരി പരത്തിലിരിക്കുന്ന ഇവിടെ എന്താണ്? ഒരിടത്ത് ഷ, മറ്റടുത്ത് ഷ, അതിരിക്കുമ്പോൾ അതിന് വികല്പമായി രണ്ടാമത്തെ അക്ഷരം വരാം. അപ്പോ ഉണഹോ കുട്ടുക്ക് ശരി എന്ന് പറയുന്നത് വികല്പമായതുകൊണ്ട് രണ്ട് രൂപമുണ്ട്, അത് വരുന്നതും വരാത്തതും. ചയോഹോ ദ്വിതീയ ശരി പോഷ്കരസാദേരുതി വാച്യം എന്ന് പറയുന്ന വാർത്തകം വികല്പമായതുകൊണ്ട് എന്ത് ചെയ്തു? അത് വരുന്നവരു രൂപം, വരാത്തപ്പോ പഴയതുപോലെ തന്നെ എങ്ങനെയിരിക്കും? കകാരം തന്നെ ഇരിക്കും. വരുമ്പോ രണ്ടാമത്തെ രൂപം, വന്നില്ലെങ്കിൽ എങ്ങനെയിരിക്കും? ആദ്യത്തെ രൂപം. എന്താണ് സംശയം? ഈ വാർത്തകം എന്ന് പറയുന്നത് ഈ സൂത്രത്തിന് വേണ്ടി മാത്രമല്ല, ഒരു വാർത്തകവും ഒരു സൂത്രവും അതിൽ എന്താണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അല്ല, ഇന്നതിനു വേണ്ടി എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മലയാള വേദ ഉച്ചാരണത്തെ കുറിച്ചുള്ള പുസ്തകമാണ്. അതെനിക്കറിയത്തില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അതായത് അവിടെ പ, ക, ഷ എന്നിരിക്കുന്നു. പ, ക, ഷ. അപ്പോ അവിടെ എന്ത് വേണം? ശരി വരാകുമ്പോ ആദ്യം അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗുണോഹോ കൊക്കന്നല്ലേ, ടുക്കോ വരണമെങ്കിൽ നകാരം നകാരം വേണ്ടി അവിടെ എങ്ങനെയാ കുക്കോ അല്ലെങ്കിൽ ടുക്കോ വരുന്നത്? ഏത് അല്ല അത് വാർത്തികം ഇതുപോലെ ഇവിടെ വരുന്ന അവിടെ പ്രയോഗിക്കാം. പക്ഷെ ഈ പക്ഷേ എന്ന് പറയുന്നിടത്ത് കുഷെന്നിരിക്കുമ്പോ ഇവിടെ രണ്ട് കകാരം വേണ്ടി വേണമെന്നാ പറയുന്നത്? എന്താ പറയുന്നത്? ഇരട്ടിക്കണമെന്നില്ലേ? പിന്നെ ആ ക എന്ന് പറയുന്നത് ഖ എന്നാവണം. ആ ക്ഷാപരമിരിക്കുമ്പോ അങ്ങനെ അങ്ങനെ ഈ ക എന്ന് പറയുന്നത് വികല്പമായിട്ട് പൗഷ്കരസ്വാദി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എന്താണ് അത് ചെയ്യപ്പെടുന്നതാണ്. അതിന് ദ്വിതീയ വരാം, കായ്ക്ക് ഖ എന്ന് വരാം. അത് ശരിയാ. അങ്ങനെ ഒരു കായേ ഉള്ളൂ, അത് ഖായാകുന്നു. പക്ഷേ എന്ന് വരുന്നു, പക്ഷേ. അത് ശരിയാണ്, അങ്ങനെ വരാം. അങ്ങനെ ആയിരിക്കും ഈ നിയമം അനുസരിച്ചായിരിക്കും ചയോഹു ദ്വിതീയ ശരി പൗഷ്കരസ്വാദി എഴുതി വാച്ച്. അങ്ങനെ ചൊല്ലുന്നുണ്ടെങ്കിൽ ഇത് തന്നെ നിയമം. അപ്പോ ഇതിപ്പോ ഇതിന് അതിന് പ്രമാണമാണ്. ഇത് കാക്കി ഖാവിച്ചിരിക്കാം പരത്തിൽ ശരി വേണമെന്നേ ഉള്ളൂ. വികല്പമാണ് ഇവിടെ ശരിയുണ്ട്, പക്ഷെ അതാണ്. ഇത് തന്നെയാണ് നിയമം. എങ്ങനെ ഇനി അത് നോക്കുക. എവിടെയാണ് പ്രാങ്ക് ഷഷ്ടാന്നിരിക്കുന്നു. ഖരിച വന്നു കഴിഞ്ഞാൽ എന്തോരം ശരുപരമിരിക്കുമ്പോ ചത്തും വന്നു കഴിഞ്ഞാൽ ചടത്തവ് കപ്പയ്യ പ്രാക്ക് എന്ന് വരും. ശരി, കൊക്ക് വിധിച്ചു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? കുക്ക് വിധിച്ചു കഴിഞ്ഞാൽ കാവരും. അപ്പോ ഖരിജ വന്നു കഴിഞ്ഞാലും എന്തുവരും? കാവരും. അപ്പൊ പിന്നെ വിധാന സാമർഥ്യ ചയോഹോ ദ്വിതീയ അല്ല ഗുണോഹോ കൊക്കുട്ടുക്ക് ശരി എന്ന് പറയുന്ന വിധിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് വരത്തില്ല? ഖരിജ വരത്തില്ല. ഖരിജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? കാവരും. ഇവിടെ ഏത് ഖരിച്ച അല്ല, അത് വാർത്തികത്തെ കുറിച്ചോ ചോദിക്കുന്ന സൂത്രത്തെ കുറിച്ചോ? ആ വാർത്തികത്തെ സംബന്ധിച്ച് ഈ വാർത്തികം എന്ന് പറയുന്നത് ശരിക്കും ഈ സൂത്രത്തിലല്ല വരുന്നത്. ഇതിനൊരു മൂന്ന് നാല് സൂത്രമേണ്ട് നാദിന്യാക്രോശേ പുത്രസ്യ ദിത്വം നിഷേധിക്കുന്ന ഒരു സൂത്രമുണ്ട്. ദിത്വത്തെ നിഷേധിക്കുന്ന സൂത്രം, ആ സൂത്രത്തിലാണ് ഈ വാർത്തകം വരുന്നത്. ഇതിന് മുമ്പിലാണ്, ഖരിജയ്ക്ക് മുമ്പിലാണ്, ഇവിടെയല്ല വരുന്നത്. നാദിന്യ ആക്രോശി പുത്രസ്യ എന്ന് പറയുന്നത് സൂത്രത്തിന്റെ വാർത്തകമാണ്. അപ്പോ പൂർവത്തിനെ സംബന്ധിച്ചിടത്തോളം പരം അസിദ്ധമായി. അപ്പോ അല്ല, ഇവിടെ വരാത്ത അതൊന്നും കൊണ്ടല്ല, ഇവിടെ കുക്ക് വിധിച്ചു കഴിഞ്ഞു, ഇപ്പൊ കകാരം ഇരിക്കുന്നു. ഈ വാർത്തയും വന്നിട്ട് അതിനെ അധികരമാക്കി, വീണ്ടും പിന്നെ ഖരിജ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുവരും? കായാകും. അപ്പൊ ഈ വാർത്തകം പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് വിധാന സാമർഥ്യ വാർത്തയും വിധിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഖരിജ പ്രവർത്തിക്കത്തില്ല. പ്രാങ്ക് ഷഷ്ഠ എന്നുള്ളത്. പിന്നെ ഈ വാർത്തകം വരുന്നത് ഇതിന് ഖരിജയ്ക്ക് മുമ്പിലുള്ള സൂത്രത്തിലാണ്. അഷ്ടാധ്യായി കയ്യിലുള്ളവരുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം. ഇതിന് മുമ്പിൽ ഗുണോഹോ എന്ന ഖരിജയ്ക്ക് മൂന്ന് നാല് സൂത്രത്തിൽ നിന്ന് മുമ്പിലുണ്ടോ? ആരെങ്കിലും കയ്യിലുണ്ടോ അഷ്ടാധ്യായി? അത് തന്നെ. ഖരിജ എവിടെ കിടക്കുന്നു? ഖരിജ എന്ന് പറയുന്നത് ആറ് എട്ടാം അധ്യായത്തില് നാലാം ഭാഗത്തില് അവസാന ഭാഗത്ത് വരുന്നു. നാലാം പാദം, ഇപ്പൊ രണ്ടാം പാദം അവസാനം വരും. സാത്ത് ശ്രണാഷ്ടു ഹരിജ എന്നല്ല, 55. അതിന് 48-ാമത്തെ സൂത്രം നോക്കുക. നാദിന്യാക്രോശേ പുത്രസ്യ പുത്ര പുത്രാദീനി, ഉദാഹരണം വരും പാപേ. അത്ര 48, ഹരിജ എന്ന് പറയുന്നത് 55. ആ 48-ാമത്തെ സൂത്രത്തിലാണ് വാർത്തയും വരുന്നത്. ചില ഈ സൂത്രത്തിൽ അവിടെ തന്നെ വാർത്തയും കൊടുത്തിരിക്കും, ഇതിലതില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഈ നാദിന്യാക്രോശ്യ പുത്രസ്യ എന്നൊരു സൂത്രത്തിൽ തന്നെ വാർത്തയുമുള്ള സൂത്രപാഠമുണ്ട്. അതുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും. അതിനെ ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നു എന്നുള്ളൂ. രഘുസിദ്ധാന്തമതി വന്നപ്പോൾ ഇവിടെ എടുത്ത് കാണിച്ചു തന്നെയാണ്. അപ്പോൾ പൂർവ്വസൂത്രത്തിന് പരമസിദ്ധമല്ല, പൂർവ്വസൂത്രത്തിന് പരമസിദ്ധമാണ് ഒന്ന്. അപ്പം ഈ സൂത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഖരിജ വരുന്നത് അസിദ്ധമാണ് ഈ സൂത്രത്തിന്. പക്ഷെ ഖരിജയ്ക്ക് അസിദ്ധമല്ല. അതുകൊണ്ട് ഇവിടെ ഇവിടെ കാവുന്നത് ഇത് കാക്ക് കാവുന്ന ഖരിജയ്ക്ക് അസിദ്ധമല്ല. പക്ഷേ ഖരിജ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ വാർത്തയും കൊണ്ട് പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് വിധാന സാമർത്ഥ്യ വാർത്തയും വിധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഖരിജയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുന്നു. അതിന് പറയും വിധാന സാമർത്ഥ്യം എന്ന് പറയും. വചന പ്രാമാണി അതെന്ന് പറയുന്ന പോലെ തന്നെ. അത് സൂത്രത്തിനും പറയും, ഇതുപോലെ സൂത്രത്തിനും വാർത്തകത്തിനും പറയും. വചന പ്രാമാണി എന്ന് പറയുന്ന വാർത്തകത്തിനും പറയും, സൂത്രത്തിനും പറയും. വിധാന സാമർഥ്യ എന്നുള്ള അതുപോലെ പറയും. എന്നുവെച്ചാൽ എങ്ങനെയാണോ ലോകത്തിൽ രൂപം പ്രചാരത്തിലിരിക്കുന്ന അത് കിട്ടണം. അത് കിട്ടാൻ വേണ്ടി പതഞ്ജലിയുടെ മനസ്സിൽ വരുന്ന നിയമപ്പം അങ്ങ് പറയും. അത് തന്നെ നിയമം. ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭാഷ്യകാരനാണ്. അടുത്തു വരുന്നത് എന്താണ്? ഡഹസിദുട്ട് ശരി. Thank you.